ഇതിങ്കലൊക്കെ വർത്തിപ്പകർക്കില്ല ഒരു മൃത്ത് ഇത് സത്യമത്രേ. മൃത്തിൻ വികാരം അത് അസത്യം. മൃത്ത് മണ്ണ് അതിന്റെ വികാരം കാര്യം അത് കാര്യം അസത്യമാണ്. മൺപാത്രം അസത്യമാണ്. ഇതിങ്കലൊക്കെ ഇത് ഇതിങ്കൽ വികാരത്തിൽ കാര്യത്തിൽ എല്ലാം വർത്തിപ്പത് നിലനിൽക്കുന്നത് ഓർക്കിൽ ചിന്തിച്ചു നോക്കിയാൽ ഒരു മൃത്ത് മണ്ണാണ്. ഇത് സത്യമത്രേ. ഇത് ഈ മണ്ണ് സത്യമാണ്, മൺപാത്രം അസത്യമാണ്. ഇവിടെ മണ്ണിന്റെയും മൺപാത്രത്തിന്റെയും ഉദാഹരണം പറയും. രണ്ടും കൂടെ നോക്കുമ്പോൾ ആപേക്ഷികമായി നോക്കുമ്പോൾ മണ്ണിനെ അപേക്ഷിച്ച് മൺപാത്രം അസത്യമാണ്, മണ്ണ് സത്യമാണ്. ഈ പറഞ്ഞ ഉദാഹരണം എന്തിനു വേണ്ടിയിട്ടാ പറയുന്നത്? അതേന്ന് ഏത് സിദ്ധാന്തത്തെ മനസ്സിലാക്കാം? ഉദാഹരണം ചെയ്യുന്ന എന്താ മനസ്സിലാക്കുന്നു? മനസ്സിലായി, അത് വ്യക്തമായി പറഞ്ഞു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാകല്ലോ. ഉദാഹരണം വ്യക്തമാണ്. ഉദാഹരണം കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉദാഹരണം വ്യക്തമാണ്. മണ്ണ് സത്യം, മൺപാത്രം അസത്യം, അത് വളരെ ക്ലിയർ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സിദ്ധാന്തം എന്താ മനസ്സിലാക്കേണ്ടത്? അതുപോലെ ചിന്തിച്ച് എല്ലാ വസ്തുക്കളിലും അത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഇവിടെ കുടവും സത്യമാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക? ദൃഷ്ടാന്ത ഉദാഹരണം ആദ്യത്തെ രണ്ടു വരി പറഞ്ഞിരിക്കുന്നത് ദാർഷ്ടാന്തികം. ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ദാർഷ്ടാന്തികം. മണ്ണ് സത്യം, മൺപാത്രം അസത്യം. സത്ത, നമ്മൾക്ക് അനുഭവപ്പെടുന്ന സത്ത, അത് സത്യം, പ്രപഞ്ചം അസത്യം. നേരിട്ട് മനസ്സിലാക്കേണ്ട കാര്യം മണ്ണും പാത്രവും കൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഒന്ന് സത്യവും മറ്റു അസത്യവും എന്ന് പറയുന്നത്, അവിടെ ഈ സത്തയെയും പ്രപഞ്ചത്തെയും കണ്ടിട്ട് സത്ത സത്യമാണെന്നും പ്രപഞ്ചം അസത്യമാണെന്നും മനസ്സിലാക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇതാണ് നേരിട്ട് ആ കാര്യം മനസ്സിലാക്കി തരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞാൽ എന്താണോ മണ്ണ് അസത്യമാണ്, മണ്ണ് കാര്യം, മൺപാത്രം കാര്യം അസത്യമാണ്. വികാരമെന്നും കാര്യമെന്നും പറഞ്ഞു വന്നു. കാരണം സത്യമാണ്, മണ്ണ് സത്യമാണ്. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചത്തിന് കാരണമാണ് സത്ത. ഏത് സത്ത? നമ്മൾ പ്രപഞ്ചത്തെ നമ്മൾ അറിയുമ്പോൾ അറിയുന്ന സത്ത, പ്രപഞ്ചത്തെ നമ്മൾ അറിയുമ്പോൾ സത്തയെ അറിയുന്നു എന്നാണ് മുമ്പ് പറഞ്ഞത്. അപ്പോൾ പ്രപഞ്ചത്തെ അറിയുമ്പോൾ നമ്മൾ അറിയുന്ന ആ സത്തയാണ് പ്രപഞ്ചത്തിന്റെ കാരണം. അതിനാണ് ആദ്യം പറഞ്ഞ അസ്ഥി അസ്ഥി എന്ന് പറഞ്ഞത്. ആ കാരണം ആയ സത്ത, അതാണ് സത്യം. അത് അനിത്യവുമല്ല, അത് അസത്യവുമാണ്. സത്ത അനിത്യവുമല്ല, അസത്യവുമല്ല. സത്ത അനിത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞാണ് അനിത്യത്തിന് എന്താ അർത്ഥം പറഞ്ഞു? നശിക്കുന്ന സത്വം നശിക്കുന്നതല്ല, പിന്നെ അത് അസത്യമാണ്. അസത്യമല്ല എന്ന് പറഞ്ഞു അസത്യത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? അസത്യത്തിന് എന്താ അർത്ഥം പറഞ്ഞു? കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നലെ പറഞ്ഞു, ഇന്ന് മറന്നുപോയാൽ എന്ത് ചെയ്യും? സത്യം എന്ന് വെച്ചാൽ ഭ്രാന്തി. സത്ത അനിത്യം നശിക്കുന്നതുമല്ല, ഭ്രാന്തിയല്ല. പ്രപഞ്ചം അത് അനിത്യവുമാണ് അസത്യവുമാണ് എന്ന് പറഞ്ഞാൽ നശിക്കുന്നതുമാണ്, ഭ്രാന്തിയുമാണ്. സത്യം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറാത്തതാണ് സത്യം. എന്തുകൊണ്ട് മാറുന്നില്ല? അതിന് ഒരു തരത്തിലുള്ള പരിമിതികളുമില്ല. ദേശകാല വസ്തു പരിമിതികളില്ല. ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യമാണ് സത്യം. ദേശപരിച്ഛേദം എന്ന് വെച്ചാൽ ദേശം കൊണ്ടുള്ള പരിമിതി പ്രപഞ്ചത്തിനുണ്ട്. പ്രപഞ്ചത്തിലായതിനുള്ള ഒരു വസ്തുവിനെ എടുത്താൽ അത് ഒരു ദേശത്ത് കാണും, വേറെ ദേശത്ത് കാണത്തില്ല. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, മുറിയിലില്ല, എനിക്ക് ദേശ പരിമിതിയുണ്ട്. സത്തയ്ക്ക് എങ്ങനെ? അത് എല്ലാ ദേശത്തും ഉണ്ട്. അപ്പോ അത് അതുകൊണ്ടാണ് അതിന് സത്യം എന്ന് പറയുന്നത്. കാലപരിമിതി, കാലപരിച്ഛേദം. ഒരു കാലത്തിൽ ഉണ്ടായി വേറൊരു കാലത്തിൽ ഇല്ലാതായി കഴിഞ്ഞു, അതിന് കാലപരിച്ഛേദമുണ്ട്. പുസ്തകത്തിന് കാലപരിച്ഛേദമുണ്ട്. ഒരു കാലത്ത് ഇല്ലായിരുന്നു, ഇന്നിപ്പോ ഉണ്ട്, നാളെ ഇല്ലാതായി. സത്ത അങ്ങനെയല്ല, അതെല്ലാ കാലത്തിലും ഉണ്ട്, കാല അതീതമായും അതുണ്ട് എന്നാണ് സത്തയെക്കുറിച്ച് പറയുന്നത്. അതിന് കാലപരിമിതിയില്ല, അതുകൊണ്ട് സത്യമാണ്. പിന്നെ വസ്തു, വസ്തുപരിച്ഛേദം എന്ന് പറയുന്നു. ഒന്നിന് ഏതൊരു വസ്തു എടുത്താലും അതിന് അതായിട്ടിരിക്കാനേ പറ്റും. പുസ്തകത്തിന് പുസ്തകമായിരിക്കാം, മേശയ്ക്ക് മേശയായിരിക്കാം, അതിന് മറ്റൊന്നായിരിക്കാൻ പറ്റും. നമ്മൾ വസ്തു പരിമിതി. സത്യം അങ്ങനെയല്ല, അതെല്ലാമായിരിക്കുന്നു. അതുകൊണ്ടാണ് സത്യ എല്ലാത്തിന്റെയും ആത്മാവ് സ്വരൂപവും. ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു വസ്തുവിന്റെയും സ്വരൂപം സത്തയാണെന്ന് പറഞ്ഞു. ഏത് വസ്തു? അതുകൊണ്ട് തന്നെ എല്ലാമായിട്ടിരിക്കാൻ പറ്റും. ഏതിന്റെയും സ്വരൂപമായിരിക്കും, മറ്റൊന്നിനും അതിന് കഴിയത്തില്ല. നമ്മള് പറയും അഗ്നിയുടെ സ്വരൂപം ചൂടാണ് പ്രകാശമാണെന്ന് പറയും. അപ്പോ ചോദിക്കാം, അപ്പൊ ചൂടിന്റെയും പ്രകാശത്തിന്റെയും ഒക്കെ സ്വരൂപം എന്താണ്? അങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അത് സത്താണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്ത്രം അതിന്റെ സ്വരൂപം എന്താണ്? നൂലാണെന്ന് പറയാം. നൂലിന്റെ പഞ്ഞ് പിന്നെ പോയി പരമാണു വരെ ചെന്നാൽ അതിന്റെ സ്വരൂപം എന്തെന്ന് ചോദിച്ചാൽ സത്തയാണ് സ്വരൂപം. അതാണ് ഈ വസ്ത്രത്തിന് അനുഭവപ്പെടുന്നത്. അപ്പോ കാല ദേശ വസ്തു പരിച്ഛേദം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ, അത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെ എടുത്തു നോക്കിയാറിയാം. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ് സത്ത. അതിന് നമുക്ക് കാല വസ്തു പരിച്ഛേദ കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ അറിയുന്നിടത്തൊന്നും അതിന് ഒരു പരിമിതിയില്ല. നമ്മളേത് വസ്തുവിനെ എടുത്താലും ശരി, കാരണത്തെ എടുത്താലും കാര്യത്തെ എടുത്താലും മണ്ണിനെ എടുത്താലും മൺപാത്രത്തെ എടുത്താലും അവിടെ എല്ലാം എന്തുണ്ട്? സത്യമുണ്ട്, സർവസ്വരൂപമായിരിക്കുന്നു. അത് നമ്മളെ അനുഭവിക്കുന്നതുമാണ്, നമ്മുടെ അനുഭവത്തിൽ വരുന്നതാണ്. അത് സത്യം, ആ സത്യമാണ് അറിവ്. ബ്രഹ്മം, ആത്മാവ്, ഈശ്വരൻ എന്നെല്ലാം അദ്വൈതത്തിൽ പറയുന്നു. ഇനി പ്രപഞ്ചം എന്താണ് എന്നന്വേഷിച്ചു പോയാൽ, അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അതെന്താണ്? സത്യമാണ്. എന്തുകൊണ്ട് പ്രപഞ്ച സത്യമാകുന്നു? ഒരു വസ്തുവിനോ അതിന്റെ സ്വരൂപത്തെ ത്യജിക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, സ്വരൂപത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല, സ്വരൂപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഉദാഹരണം പറയുന്നു അഗ്നിക്ക് വെളിച്ചത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല, വെളിച്ചത്തെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, വെളിച്ചം അല്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ സത്ത അല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രപഞ്ചം എന്ത് തന്നെ? സത്ത തന്നെ. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിന്റെ സ്വരൂപം, ഈ സ്വരൂപത്തിനാണ് ആത്മാവെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ആത്മാവ് സ്വരൂപം. ഇപ്പൊ സർവസ്വരൂപമായിരിക്കുന്നതാണ് സത്ത. അക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് സർവസ്വരൂപമാണ്, അത് പരമാർത്ഥമാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. അതേപോലെ മണ്ണും മൺപാത്രവും പോലെയാണ്. മൺപാത്രത്തിന്റെ സ്ഥാനത്ത് ഈ പ്രപഞ്ചം, മണ്ണിന്റെ സ്ഥാനത്ത് സത്ത. അപ്പൊ ഇങ്ങനെ ഈ സത്ത എന്ന് പറയുന്നതിന് ഒരു ബ്രഹ്മം എന്ന് പറഞ്ഞാലും ചിത്തെന്ന് പറയാം, സത്തെന്ന് പറയാം, ആനന്ദം എന്ന് പറയാം, സംയുക്തം എന്ന് പറയാം, പല പേരിൽ പറയും. പൂർണമെന്ന് പറയും, പല പേരുകളിൽ അത് പറയും. അപ്പോ അതിനെ സത്തെന്ന് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം, നമ്മള് ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നത് നമ്മുടെ അറിവുകൊണ്ടാണ്. അറിവിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ധാരണ എന്താണ്? അറിവ് നമ്മളിൽ ഇരിക്കുകയാണ്, എന്നിലാണ് അറിവിരിക്കുന്നത്. അപ്പോ എന്നെ പോലെയുള്ള പ്രതികരണങ്ങൾ, ഞാൻ നടത്തുന്ന പോലെയുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ വേറൊരാളിനും അറിവുണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ എന്താണ് പറയുന്നത്? ആ വ്യക്തിയിൽ അറിവുണ്ടെന്നാണ്. ഇനി പുസ്തകം, പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ പോലെയുള്ള പ്രതികരണങ്ങൾ അതില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അത് അറിവില്ല. അതുകൊണ്ട് അതിന് ജഡമെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ചിത്തും ജഡവും രണ്ടായി തിരിക്കുന്നത്. എന്നിൽ ബോധമുണ്ട്, അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ ചേതനനാണെന്ന് പറയും. ചിത്തുള്ളതിനാണ് ചേതനനെന്ന് പറയും. പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? ജഡമാണ്. ചോദിച്ചാൽ ചൈതന്യമില്ല, ബോധമില്ല. ഇത് സാറിന് നമ്മളിങ്ങനെ തരംതിരിക്കും. ഇപ്പോ നമ്മളിലിരിക്കുന്ന ബോധം എന്താണ്? ആ ബോധത്തെയാണ് ഇവിടെ പറയുന്നത് സത്ത. ബോധസത്തയാണ് അത് നമുക്ക് പറഞ്ഞാണ്. ബോധസത്തയാണെന്ന് മനസ്സിലാക്കിയാൽ, ബോധത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് പരിമിതമായിട്ട് അറിയുന്നു. എന്നിൽ ബോധമുണ്ട്. പലതരത്തിലും പറയുക, എന്താണ് എന്നിൽ ബോധമുണ്ട്? ബോധം ഉണ്ടായി, ബോധം പോയി, ഞാൻ ഉറങ്ങിക്കിടന്നു, ബോധമില്ലാതെ, ബോധം കെട്ട്, എന്നിൽ ഇപ്പോൾ ഒരു ബോധമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വേറൊരു ബോധം വരും, നല്ല ബോധം, ചീത്ത ബോധം. ബോധത്തെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളാവും. അത് നമ്മുടെ അനുഭവം തന്നെ. അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് പരിമിതികളാണ് അതിന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്? ഈ ബോധം തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്താണ്? സർവവ്യാപിയാണ്. സർവവ്യാപിയായതുകൊണ്ടാണ് അതിന് ബ്രഹ്മമെന്ന് പേര് പറയുന്നത്. ബ്രഹ്മമെന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും എന്റെ സർവവ്യാപിയാണ്. പക്ഷെ അത് ബോധമാണെന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മളെ സംബന്ധിച്ച് ബോധത്തെ മനസ്സിലാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് സങ്കുചിതമാകും. കാരണം എന്റെ ശരീരത്തെ ചുറ്റിപ്പറ്റി എന്റെ ബോധം നിൽക്കുന്നുള്ളൂ. എന്റെ ബോധം എനിക്ക് പറയാം, അവനും ബോധമുണ്ട്, പക്ഷെ അത് എന്റെ ബോധമല്ല. അവന്റെ ബോധത്തിൽ എന്റെ ബോധത്തിൽ ഞാൻ എന്നെ അറിയുന്നത് വേറെ വേറെ ആയിട്ട് അറിയുന്നു. പിന്നെ ബോധമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബ്രഹ്മം വരും. അങ്ങനെ എന്റെ ബോധം, മറ്റുള്ളവന്റെ ബോധം. അവിടെയാണ് അദ്വൈതികൾ പറയുന്നത് എന്താ? ഈ ബോധം എന്ന് പറയുന്നത് എന്താണ്? സത്തയാണ്. സത്തയെന്ന് മനസ്സിലാക്കിയതോ? സത്തയെന്ന് മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അത് എല്ലായിടത്തും ഉണ്ട്, ജഡത്തിലും ഉണ്ട്. അപ്പൊ അതിനെ ബ്രഹ്മമെന്ന് പറയാം. എന്തുകൊണ്ട്? അത് വ്യാപകമാണ്, വിഭവമാണ്. അപ്പൊ ബോധത്തെ സത്തയായി മനസ്സിലാക്കുമ്പോഴാണ് ബോധം വിഭവമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ബോധം അനേകമല്ല, ഏകമാണെന്ന് മനസ്സിലാക്കുന്നത് ബോധത്തെ സത്യമായി മനസ്സിലാക്കുന്നതാണ്. അല്ലെങ്കിൽ ബോധം അനേകമെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ബോധത്തിന് നമുക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്, ഉത്പത്തി നാശങ്ങളുണ്ട്, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ബോധത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം തന്നെ എന്താണ്? വിഭവമായിട്ടോ വ്യാപകമായിട്ടോ സത്യമായിട്ടോ ഒന്നുമല്ല. പക്ഷെ ആ ബോധം സത്തയാണെന്ന് മനസ്സിലാക്കിയാലോ എല്ലാ പ്രശ്നങ്ങളും വരും. സത്ത വിഭവമാണ് നമ്മുടെ അനുഭവത്തിൽ തന്നെ, നിത്യമാണ്, അതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നിലും നിന്നിലും ഉണ്ട്. സത്തയെ സംബന്ധിച്ച് ചൈതന്യം ജഡം എന്നൊരു ഭേദം എല്ലായിടത്തും അത് ഉണ്ട്. സത്താസാമാന്യം എന്ന് പറയുന്നതാണ്. സത്താ സാമാന്യ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സത്തയിലൂടെ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റൂ. എന്ത് മനസ്സിലാക്കാൻ പറ്റൂ? അദ്വൈതത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഈ ബോധം എന്ന് പറയുമ്പം അതിന് വരുന്ന ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവാണ്, ആത്മനിഷ്ഠമാണ്, വ്യക്തിനിഷ്ഠമാണ്. എന്റെ ബോധം അത് പുസ്തകത്തിലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സത്യം എന്ന് പറഞ്ഞാലോ അതിന്റെ പ്രത്യേകത എന്താണ്? അത് സബ്ജക്റ്റീവുമാണ്, ഒബ്ജക്റ്റീവുമാണ്. എന്നുവെച്ചാൽ അത് ആത്മനിഷ്ഠവുമാണ്, വ്യക്തിനിഷ്ഠവും. അപ്പൊ ആത്മനിഷ്ഠവും വ്യക്തിനിഷ്ഠവും, ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവും. ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമായിരിക്കുന്ന ഒരു വസ്തുവിനെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? വിഭവം സർവവ്യാപി എന്ന് പറയാൻ പറ്റും. രണ്ടിടത്തു ഉള്ളതെന്നാണ് പറയാൻ പറ്റും. പിന്നെ അതിന് കെട്ടുകഥയില്ലേ? എന്തുകൊണ്ട്? ഇത് കേവലം ഒരു സിദ്ധാന്തമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അത്? ഈനാം പേച്ച് എന്ന് പറയും പോലെ അല്ലേ? എന്തുകൊണ്ടാണ്? എല്ലാവരുടെ അനുഭവത്തിൽ കൊണ്ടാണ്. ഇതിന്റെ വ്യാപകത്വത്തെ കെടുക്കുന്നതിന് കഴിയില്ല എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. ആ വ്യാപകത്വത്തെ നശിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല, അത് നമുക്ക് അംഗീകരിച്ചേ പറ്റും. നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട്. എന്ത്? സത്ത. സത്ത നമ്മുടെ അനുഭവത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുണ്ടെന്ന് അതിന്റെ അർത്ഥം? ബ്രഹ്മമുണ്ടെന്ന്. ബ്രഹ്മം നമ്മുടെ അനുഭവത്തിൽ തന്നെ എങ്ങനെയുണ്ട്? പ്രത്യക്ഷമായിട്ടുണ്ട്. ഈ പ്രത്യക്ഷമായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സത്തയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളത് ആദ്യം പറയുന്നത്. അതിനെ സത്ത് ചിത്തിനല്ല ആദ്യം പറയുന്നത്. ചിത്ത് സത്ത് ആനന്ദം എന്നല്ല, സത്ത് ചിത്ത് ആനന്ദം. കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് ഗ്രഹിക്കുന്നതിന് അനുഭവം കൊണ്ട് യുക്തി കൊണ്ടും ഗ്രഹിക്കുന്നതിന് വളരെ അനായാസമായ രീതി എന്താണ്? സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കുക ഈ പറഞ്ഞത്. അപ്പോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? ഈ സത്ത കാര്യമായി, സത്തയുടെ കാര്യമായി. ഈ ഉദാഹരണത്തിൽ ആ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമുക്ക് മണ്ണിൽ നിന്ന് വേറിട്ട് മൺപാത്രത്തെ ഒരിക്കലും കാണാനോ അനുഭവിക്കാനോ കൈകാര്യം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. മണ്ണിൽ നിന്ന് വേർപെടുത്തി മൺപാത്രത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മണ്ണിൽ നിന്ന് വേർപെടുത്തിയിട്ട് മൺപാത്രത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ അതുപോലെ തന്നെയാണ് സത്തയുടെ കാര്യം. സത്തയിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്തയിൽ നിന്ന് പ്രപഞ്ചത്തിനെ വേർപെടുത്താൻ പറ്റും. സത്തയിൽ നിന്ന് നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. സത്തയിൽ നിന്ന് വേർപെടുത്തിയ ഒരു പ്രപഞ്ചം മണ്ണിൽ നിന്ന് വേർപെടുത്തിയ പാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ പാത്രത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല. നമുക്ക് പിന്നെ പാത്രം എന്നുള്ളതിനെ സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലെ സത്തയിൽ നിന്ന് പ്രപഞ്ചത്തെ വേർപെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. രണ്ടാമതൊന്ന് സങ്കല്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് അദ്വൈതം എന്ന് പറയുന്നത്. സത്തയിൽ നിന്ന് വേർപെട്ടാൽ പിന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത് രണ്ടാമതൊന്നും നമ്മുടെ സങ്കല്പത്തിലേ വരത്തില്ല. മണ്ണിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ മൺപാത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം സാധ്യമല്ല. പിന്നെ നമുക്ക് ഒരു സങ്കല്പമേ ഉള്ളൂ. എന്താണ്? മണ്ണ് അതുപോലെ സത്തയിൽ നിന്ന് വേർപെടുത്തിയ ഒരു പ്രപഞ്ചം നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. പിന്നെ ഒറ്റ സങ്കല്പമേ ഉള്ളൂ, എന്താണ് സത്ത. ആ സത്ത എന്നുള്ള ആ ഒറ്റ സങ്കല്പം തന്നെയാണ് അദ്വൈത ബോധം, ആത്മജ്ഞാനം എന്നെല്ലാം പറയുന്നത്. ഈ ആത്മജ്ഞാനം എന്താണെന്നുള്ളത് വേണ്ടി നമുക്ക് രണ്ടു വഴിക്ക് സഞ്ചരിക്കാം. ഒന്ന് അറിവിന്റെ വഴി, അറിവിനെ പിന്തുടർന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിനെ പിന്തുടർന്ന്, മറ്റൊന്ന് നമ്മൾ എല്ലായിടത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്തയെ പിന്തുടർന്ന്, മൂന്നാമത് ആനന്ദത്തെ പിന്തുടർന്ന്. ഏറ്റവും എളുപ്പമായി അദ്വൈതത്തെ ബോധിക്കുന്ന ഏത് വഴിക്കാണ്? സത്യം ആർക്കും ബോധിക്കാം. ഇതാണ് ആശാൻ പാടിയിരിക്കുന്നത്, സത്ത സാമാന്യ സാക്ഷാത്കരണ സരണിയിൽ സാന്ദ്ര സൗഭാഗ്യമായി. കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടായിരുന്നു നിജാനന്ദ വിലാസത്തിൽ. ഈ കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നു, പക്ഷെ അതെടുത്ത് വായിക്കുന്നവർക്കൊന്നും മനസ്സിലാവും എന്താ എഴുതി വെച്ചിരിക്കുന്നത്. സത്ത സാമാന്യ സാക്ഷാത്കരണ സരണി എന്നൊക്കെ എന്താ ഈ സരണി? ഏറ്റവും ലഘുവായ രീതിയിൽ അദ്വൈതത്തെ മനസ്സിലാക്കുന്ന വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ആശാ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു. പിന്നെ ചിത്തായി ചേതന ചേതന ചടനിചേതന്യമായി മുത്തായി എന്നൊക്കെ പറഞ്ഞു പോകുന്ന പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ചിത്തും മുത്തും ഒക്കെ പിന്നീടാ വരുന്നത്. പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇങ്ങനെ തന്നെ വ്യാഖ്യാതാക്കളൊക്കെ അവരവരുടെ രീതി അനുസരിച്ച് പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഞാൻ എളുപ്പം നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എന്താണ് അദ്വൈതം എളുപ്പം മനസ്സിലാക്കത്തക്ക രീതിയിൽ പറഞ്ഞാണ്. സത്തായി നിന്നും ഉപരിചിത്തായി നിന്നും മുത്തായി മൂന്നും അറിയും. അത് കഴിഞ്ഞിട്ട് ചിത്തായി, കാരണം ഇതൊക്കെ ഈ നമ്മൾ പറയുന്നൊക്കെ എന്തുകൊണ്ടാ പറയുന്നത്, എന്തിനാശ്രയിച്ചാ പറയുന്നത്? എന്താ നമ്മളീ പറയുന്നതൊക്കെ എന്തിനാശ്രയിച്ച്, ഈ അഭ്യാസം നടത്തുന്നതൊക്കെ എന്തിനാ, എന്തുകൊണ്ടാണ്? നമ്മുടെ അറിവ് കൊണ്ടാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മുടെ അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. നമ്മുടെ അറിവിലൂടെ എന്തിനു ബോധിക്കുന്നു? അദ്വൈതത്തെ. ആ അറിവിലൂടെ അദ്വൈതത്തെ എങ്ങനെ ബോധിക്കുന്നു? സത്തയിലും. ഇവിടെ പറഞ്ഞിട്ടില്ലേ അസ്ഥിയസ്ഥി എന്ന് സർവോപരി എന്ന് പറഞ്ഞില്ലേ? എന്നാണ് ഇവിടെ പറഞ്ഞത്? അത് തന്നെ അവിടെയും പറഞ്ഞ എന്താണ്? സത്തായി നിന്ന് ഉപരി. ഇവിടെ സർവോപരി എന്ന് പറഞ്ഞ അവിടെ എന്ത് പറഞ്ഞു? ഉപരി. രണ്ടുമൊന്ന് തന്നെ പറഞ്ഞു. ഇത് മനസ്സിലായാലേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ തെറ്റായി അന്വേഷിക്കും. സത്തായി നിന്ന് പിന്നെ എന്ത് പറയും? ഉപരി സത്തായി മനസ്സിലാകും. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായാണ്. സർവോപരി സത്തായി നിന്നുള്ള മനസ്സിലായാലേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ അന്വേഷിക്കുന്ന എന്താവും? അങ്ങനെയാണ് അതിനൊരു ആൾക്കാരെ പഠിപ്പിച്ചത്. അത് പാടുമ്പോഴും ചിലപ്പോ എന്താണ് അർത്ഥമനുസരിച്ചായിരിക്കണമെന്നില്ല. ഇപ്പൊ വാതാവി ഗണപതി ഭജയെന്ന് പാടുന്നതായിട്ടാണ് നമുക്ക് എന്താ തോന്നുന്നത്. പാടുന്നേ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഇതാണ് പരസ്പരം ബന്ധിപ്പിച്ച് അർത്ഥം മനസ്സിലാക്കുന്നത്. അതിവിടെ വളരെ വ്യക്തമാണ്. സർവോപരി എന്ന് പറഞ്ഞാൽ അവിടെ സത്തായി നിന്നുപരി. പിന്നെ ചിത്തമായി. പക്ഷെ സത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ഒരേ ഒരു സാധനയുള്ളത് എന്താണ്? അറിവ്. അറിവിന്റെ പ്രാധാന്യം കുറച്ച് കാണുകയല്ല, പക്ഷെ അദ്വൈതത്തെ ബോധിക്കുന്നതിന് സത്ത എന്ന് പറയുന്നതാണ് എന്ത് ഏറ്റവും സൗകര്യമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്.